ഭൗമധികാരന്റെ അഭിപ്രായത്തില് ഭാഷകാരൻ പറയുന്ന പോലെ തന്നെ ദൃഷ്ടാർത്ഥമായ കർമ്മങ്ങൾ പ്രത്യക്ഷമായി ഫലത്തെ അനുഭവിക്കാവുന്ന അവശ്യ കർമ്മങ്ങൾ അത് വേദവിഹിതമായി സിദ്ധമായതല്ല, അന്യവ്യതിരേക സിദ്ധമാണ്. യുക്തിയിലൂടെ മനസ്സിലാക്കാം. കൊണ്ടൊരാൾ സമാധിയിൽ നിന്ന് വന്നാലും അയാൾക്ക് അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിന് തടസ്സമില്ല. അപ്പോൾ അവിടെ പൂർവക്ഷി പറയുന്നത് അങ്ങനെ വ്യവഹാരം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭ്രാന്തി വേണമല്ലോ. ഭ്രാന്തില്ലാതെ എങ്ങനെ വ്യവഹാരം നടക്കും? അപ്പൊ അതിന് സമാനമാണ് പറഞ്ഞത്, വ്യവഹാരത്തിന് ഭ്രാന്തി വേണ്ട. വ്യവഹാരം പ്രപഞ്ച പ്രതീതി, അതിനെ ആശ്രയിച്ച് വ്യവഹാരം നടക്കും. അപ്പൊ എവിടെയെങ്കിലും വ്യവഹാരമുണ്ട്, അതുകൊണ്ട് അയാൾ ഭ്രാന്തിയുണ്ട് എന്ന് സ്വീകരിക്കാൻ പറ്റില്ല. വ്യവഹാരം ഭ്രാന്തി നിന്ന് മുക്തനായാലും ഒരു വ്യക്തിയിൽ വ്യവഹാരം സംഭവിക്കാം. അത് പക്ഷെ എന്നതുകൊണ്ട് ലൗകിക കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ വൈദിക കർമ്മം ചെയ്യണമെന്നില്ല. കാരണം ലൗകിക കർമ്മങ്ങൾ അനുഭവത്തിലൂടെയും യുക്തിയിലൂടെയും പ്രാപ്തമാകുന്നതും വൈദിക കർമ്മം വിധിയിലൂടെ പ്രാപ്തമാകുന്നതും, അതിന് രണ്ടും തമ്മിൽ വ്യത്യാസം. അതുകൊണ്ട് അവശ്യമായ ലൗകിക കർമ്മങ്ങൾ ചെയ്യാം. ഏത് പക്ഷത്തിനായാലും ശരി, ഭ്രാന്തി അങ്ങനെ ഒന്നില്ല എന്നുള്ള അത് ഭാഷകാരൻ പറയുന്ന സമ്യക് ജ്ഞാനം അവിടെയാണെങ്കിലും ഭാമതീകാരൻ പറയുന്ന അഖണ്ഡാകാരവൃത്തി സമാധി ജ്ഞാനം രണ്ടായാലും ശരി, പറയുന്ന രണ്ടു കൂട്ടർക്കും ജ്ഞാനത്തിന് ശേഷം പ്രാരബ്ധം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കേണ്ടി വരും. അതിനെ സ്വീകരിക്കുന്നുള്ള ദോഷമില്ല, കാരണം രണ്ട് സ്ഥലത്തായാലും ഭ്രാന്തി മാറിയിരിക്കുകയാണ്. ഇനി പ്രതീതി ഉണ്ട്, അതുകൊണ്ട് ഭ്രാന്തി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിനാണ് മരുമരീചികയുടെ ഉദാഹരണം പറയുന്നത്. അവിടെ പ്രതീതി ഉണ്ട്, ഭ്രാന്തിയില്ല. അതുപോലെയാണ് ജഗത്ത് അനുഭവം. അതുകൊണ്ട് ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെ. ഒരാള് സമാധിയിലെത്തിച്ചേരുന്നു, പിന്നെ അവിടെ നിന്ന് ഉണർന്നു, വിധാനാവസ്ഥയിൽ ഉണർന്നു വരുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. ഫലത്തിൽ ഇവിടെ വ്യത്യാസമൊന്നും കാണുന്നില്ല. രണ്ടുപേർക്കും പ്രാരബ്ധത്തെ അംഗീകരിക്കേണ്ടി വരും, രണ്ടുപേരിലും വ്യവഹാരവും സ്വീകരിക്കേണ്ടി വരും. എന്നാലും എന്താണ് ഭാമതികാരന്റെ അഭിപ്രായം എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇത് വിശദീകരിച്ചത്. അതിൽ കർമ്മങ്ങളുടെ കാര്യത്തിലാണ് പിന്നെ ശേഷിക്കുന്നത്. എന്തായാലും വൈദിക കർമ്മങ്ങളില്ല, ലൗകിക കർമ്മങ്ങളിൽ ഭിക്ഷാടനം പോലെയുള്ള കർമ്മങ്ങൾ അതേ ഉള്ളൂ. പിന്നെ വരുന്ന ശമതമാദികളാണ്, അതിനെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ശമതമാദിനാന്തു വിദ്യ ഉത്പാദായ ഉപാത്താനാം ഉപരിഷ്ഠാത് അവസ്ഥാസ്വാഭാവ്യ അനപേക്ഷിത അനപേക്ഷിതാനാം അഭി അനുവൃത്തി സമതമാദികൾ അനുവർത്തിക്കുന്നുണ്ട്. സമതമാദികൾ അനുവർത്തിക്കുന്നത് അത് തുടർന്നും അനുവർത്തിക്കുന്നത് വിദ്യയുടെ ഉത്പത്തി അപേക്ഷിക്കുന്നുകൊണ്ടല്ല, സ്വാഭാവികമാണ്. അത് വിദ്യ ഉത്പാദായ ഉപാത്താനം, അത് വിദ്യ ഉത്പത്തിക്ക് വേണ്ടി നേരത്തെ സ്വീകരിച്ചിരുന്നതാണ് തത്വജ്ഞാനത്തിന് മുമ്പ്. കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി വന്നപ്പോൾ അതോടൊപ്പം തന്നെ സമതമാദികളെ ശീലിച്ചു. അതുകൊണ്ട് വിദ്യ ഉത്പാദായ ഉപാത്താനം എന്ന് പറഞ്ഞതുകൊണ്ടാണ് വിദ്യ ഉത്പത്തിക്ക് വേണ്ടി അതെല്ലാം സ്വീകരിച്ചിരുന്നു. പിന്നെ ഉപരിഷ്ഠ എന്ന് വെച്ചാൽ വിദ്യ ഉത്പത്തിക്ക് ശേഷം അവസ്ഥ സ്വാഭാവിക അനപേക്ഷിതാണ്. അത് എന്താണ്? ആ പ്രാരബ്ധാവസ്ഥയുടെ സ്വഭാവമാണ്. സ്വഭാവം എന്ന് വെച്ചാൽ സഹജം, നൈസർഗികമാണ്. അത് ബലമായിട്ട് ശമതമാദികൾ ശീലിക്കുന്നതല്ല, വിധിച്ചതുകൊണ്ട് ചെയ്യുന്നതല്ല, എങ്കിലും ഭയന്നിട്ട് ചെയ്യുന്നതല്ല. ലോകത്ത് ശമതമാദികളൊക്കെ സ്വീകരിക്കുന്ന പല കാരണം കൊണ്ടാണ് ലോകത്തെ ഭയന്നിട്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഭയാദികളെല്ലാം നിവൃത്തമായി, ഒന്നിനെയും ഭയന്നിട്ടല്ല, സഹജ സ്വഭാവമാണ്, നൈസർഗികമായി തന്നെ അത് വരുന്നു. അനപേക്ഷിതാനാം, അതിനെ അപേക്ഷിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഈ തത്വജ്ഞാനിക്ക് ശമതമാദികളെ കൊണ്ട് നേടാനൊന്നുമില്ല. എന്തുകൊണ്ട്? കൃതകൃത്യനാണ്. പിന്നെ ശമതമാദികളെ കൊണ്ട് എന്ത് നേടാനോ? ആരെങ്കിലും കാണിക്കാനോ, ആരെങ്കിലും ബോധ്യപ്പെടുത്താനോ, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും നേടിയെടുക്കാനോ ഒന്നുമല്ല. എന്ന് പറയുന്നത് നൈസർഗികമായി അത്തോട്ടുണ്ട്. അനപേക്ഷിതാന അനുവർത്തി സംഭവതി എന്നർത്ഥം. അതിൻ്റെ അനുവർത്തി സംഭവിക്കുന്നു. ഈ ഭാഗങ്ങളിലൊന്നും തന്നെ ഭാഷകാരന്റെ അഭിപ്രായമായിട്ട് വ്യത്യാസമില്ല. എല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് ഭാവന, ഭാവനാകാരിയുമായ സാക്ഷാത്കാരം ഈ കാര്യത്തിലാണ്. അവിടെ മാത്രമാണ് ഭൗതികാരന്റെ അഭിപ്രായം. അത് വരുന്നത് യോഗത്തിന്റെ സ്വാധീനം കൊണ്ട്, യോഗശാസ്ത്രം. വിചാരിച്ച് യോഗശാസ്ത്രം ആവശ്യമില്ലാത്തതെന്നല്ല. യോഗം എന്ന് പറയുന്നത് മനസ്സിന്റെ ഏകാഗ്രതയാണ്. അത് ആർക്കായാലും വേണം. മനസ്സിന്റെ ഏകാഗ്രത ഇല്ലാതെ ഒന്നും നടക്കില്ല. ജ്ഞാനവും കർമ്മവും യോഗവും ഭക്തിയും ഒന്നും മനസ്സിന്റെ ഏകാഗ്രത ഇല്ലാത്തവർക്കൊന്നും സാധിക്കത്തില്ല. ഭക്തന്മാർക്കത് വേണമെന്ന് ചിലർ സംശയിക്കും. ഉണ്ടായാലും കിട്ടും. മന്മന ഭവ മദ്ഭക്ത എന്നൊക്കെ പറഞ്ഞിരിക്കും. ഇവിടെ മന്മന എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മനസ്സിന് ഏകാഗ്രത ഉണ്ടെങ്കിലേ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്തിയുടെ പേരിൽ എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ച് ജീവിക്കാനേ പറ്റും. ശരിയായ ഭക്തി ഉണ്ടാവണമെങ്കിൽ മനസ്സ് ഏകാഗ്രത ഉണ്ടായാലേ പറ്റും. യോഗികൾ പോലും അത് അംഗീകരിക്കുന്നുണ്ട്. സമാധി സിദ്ധി ഈശ്വര പ്രണിപ്പാനാണ് യോഗശാസ്ത്രത്തിനും പറയുന്നുണ്ട്. സമാധി സിദ്ധി യോഗ ചിത്തവൃത്തി നിരോധമുള്ള പല അഭ്യാസങ്ങളും പറയുന്നുണ്ടെങ്കിലും പറയുന്നു സമാധിസിദ്ധി ഈശ്വരപ്രണിധാനം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന ഒന്നാണ് യോഗം. അതാർക്കും വേണ്ടാത്തതല്ല, കാരണം അത് മനസ്സിൻ്റെ ഏകാഗ്രത പരിശീലനമാണ്. അതുകൊണ്ട് അപ്പോൾ ആ രീതിയിലത് എല്ലാവരും സ്വീകരിക്കുന്നു, ഭാഷകാരനെ സ്വീകരിക്കുന്നു, ഭാമതികാരനെ സ്വീകരിക്കുന്നു. പക്ഷെ അതിന്ന് കൂടുതലായി ഭാമതികാരൻ പറയുന്നത് സമാധിസിദ്ധിയെ കുറിച്ചാണ്, നിധ്യാസനത്തിലൂടെ വരുന്ന സമാധിസിദ്ധിയിലുണ്ടാകുന്ന സാക്ഷാത്കാരത്തെ കുറിച്ചാണ്. സാക്ഷാത്കാരം എല്ലാവരും അംഗീകരിക്കുന്നു, സാക്ഷാത്കാരം ഭാഷകാരനും അംഗീകരിക്കുന്നു, അപരോക്ഷ സാക്ഷാത്കാരം ഭാഷകാരന് സമ്മതമാണ്. അവിടെയും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അത് ഈ യോഗശാസ്ത്രത്തിൽ നിർദ്ദേശിച്ച രീതിയിൽ ഒരു സമാധി അവസ്ഥയിലുള്ള സാക്ഷാത്കാരം എന്നിടത്താണ് ഭാഷകാരൻ നിന്ന് വ്യത്യസ്തമായി ബഹുമതികാരൻ പറയുന്നു. സാക്ഷാത്കാരമെന്നോ അപരോക്ഷമെന്നോ ജ്ഞാനമെന്നോ ഒന്നും പറയുന്നതിനൊന്നും ഒത്ര വ്യത്യാസം. അഖണ്ഡാകാര വൃത്തി എന്നെല്ലാം പറയുമ്പോൾ അത് നിർവചിക്കാനൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ അദ്വൈത ശാസ്ത്രം കുറച്ചുകൂടെ ഒന്ന് സാങ്കേതികമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളെല്ലാം വരുന്നത്. ഭാഷ്യത്തിൽ പറയും, ഭാഷ്യത്തിൽ പറഞ്ഞതിന്റെ സാരമാണ് ഇവിടെ പറഞ്ഞത്. ഭാഷ്യത്തിൽ പറയുന്നത് എന്താണോ, സ്മൃതിരവി കഷായ ഭക്തി കർമാണി ഞാനെന്തു പരമാഗതി കഷായേ കർമ്മഭി പക്വേ തതോ ജ്ഞാനം പ്രവർത്തത്തെ. കർമാണി കഷായ ഭക്തി എന്നാണ്. കഷായങ്ങളെയെല്ലാം പച്ചിപ്പിക്കുന്നതാണ് കർമ്മങ്ങൾ. ഇവിടെ കഷായം എന്ന് പറയുമ്പോൾ ചിത്തശുദ്ധിക്ക് തടസ്സമായിരിക്കുന്ന എല്ലാം, പ്രകടമായിരിക്കുന്ന രാഗദ്വേഷാദികൾ, അതിന് കാരണമായിരിക്കുന്ന എന്തോ അതെല്ലാം എന്താണ് കഷായം എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ പാകം എന്ന് പറയുന്നത്, അതിനെയൊക്കെ നശിപ്പിക്കുക അല്ലെങ്കിൽ നിയന്ത്രണത്തിലാക്കുക, രണ്ടായാലും എല്ലാം പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിക്കുന്ന കാര്യമില്ല, മനുഷ്യ സാധ്യമായ കാര്യമില്ല. എല്ലാം പൂർണ്ണമായി നശിപ്പിച്ച് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശപ്പും ദാഹവുമൊന്നും ഉണ്ടാകത്തില്ല. അതെല്ലാം ഉള്ളിടത്തോളം കാലം രാഗവും മറ്റും പൂർണ്ണമായി നശിക്കുന്നില്ല. പക്ഷേ തത്വജ്ഞാനത്തിന് തടസ്സമായിരിക്കുന്നതിന് നിയന്ത്രിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക, അതിനാണ് കർമ്മത്തെ ഉപയോഗിക്കുന്നത്. അപൂർണനാശം അല്ല ഉദ്ദേശിക്കുന്നു, അതിൻ്റെ പാകം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, അതിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാനെന്തു പരമാഗതി, കർമ്മങ്ങളുടെ അനുഷ്ഠാനമോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന മനഃപാകം, അതൊന്നുമല്ല മുഖ്യമായിട്ടുള്ള കാര്യം, ജ്ഞാനമാണ്. അല്ല, ജ്ഞാനത്തിന് വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ യോഗികൾ പറയുന്ന യമനിയമങ്ങൾ, അല്ലെങ്കിൽ അദ്വൈതി പറയുന്ന ശമദമാദികൾ, ഇതൊന്നും തന്നെ അതിനു വേണ്ടിയിട്ടല്ല, അതിൽ നിന്നെന്തെങ്കിലും ക്രെഡിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ പരിപാലിച്ചിരിക്കുക അതൊരു യോഗ്യതയായി കണ്ടിട്ടല്ല. അതെല്ലാം പരമമായി ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. ജ്ഞാനത്തിന് വേണ്ടി അത് ശീലിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ജ്ഞാനം പരമാഗതി, യോഗികൾക്കും അത് സമ്മതമാണ്. യമനിയമാസന പ്രാണായാമങ്ങളെല്ലാം അവർ പറയുന്ന ഒരൊറ്റ ലക്ഷ്യം സമാധി. സമാധിക്ക് വേണ്ടിയിട്ട് അതെല്ലാം ശീലിക്കുന്നു, അതൊന്നും അതിനു വേണ്ടിയിട്ടല്ല. കഷായ കർമ്മവി പക്വേ, ഇവിടെ പറയുന്ന നിത്യ നൈമിത്തിക കർമ്മങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ മനുഷ്യരെല്ലാം അങ്ങനെ ഉള്ള കർമ്മങ്ങൾ, വ്യവസ്ഥാപിതമായ കർമ്മങ്ങൾ, ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അതിലാണിതെല്ലാം പറയുന്നത്. നമ്മൾ ഇന്നത്തെ സാഹചര്യങ്ങളും ചുറ്റുപാടും ഒന്നും വെച്ചത് ചിന്തിച്ച ഇതൊന്നും പൂർണ്ണമായും പിടികിട്ടത്തില്ല. നമ്മുടെ മനസ്സിൽ തന്നെ ഒരുപാട് പൂർവപക്ഷങ്ങളും വരും. അങ്ങനെ ഉള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതുകൊണ്ടാണ് എപ്പോഴും ആശ്രമകർമ്മം എന്നും മറ്റും പറയുന്നത്. ആശ്രമങ്ങളെ ഇല്ലാത്തടത്ത് ആശ്രമ കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ആശ്രമങ്ങൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആശ്രമങ്ങൾ ഉണ്ടായിരിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങളെ കൊണ്ട് കർമ്മവിധി പക്വേ. ഇന്ന് കർമ്മങ്ങൾ ചെയ്ത് ചിത്തശുദ്ധിയെ പ്രാപിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം വാസ്തവത്തിൽ കൺഫ്യൂഷനിലാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്താ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ, കർമ്മം ചെയ്യുന്നത് ചിത്തശുദ്ധി ഉണ്ടാകുന്നില്ല. അത് തന്നെ കർമ്മം ചെയ്യുന്നിടത്ത് തന്നെ രാഗദ്വേഷങ്ങളും മതമത്സര അതികളും ഇതൊക്കെയാണ് എല്ലായിടത്തും കാണുന്നത്. പറയുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്നു, നിരന്തരം അവനെ തമ്മിൽ അടികൂടുന്നു. എന്തിനാ മതമത്സരങ്ങളെല്ലാം? ഇതൊക്കെ പുറമേക്ക് പറയാൻ ഭംഗിയുള്ള വാക്കുകളും അലങ്കാരങ്ങളും ഒക്കെ ആണെങ്കിലും പ്രായോഗികമായി ഇതുകൊണ്ടൊന്നും മനുഷ്യന്റെ രാഗോദ്വേഷങ്ങളൊന്നും മാറുന്നില്ല. മാറിയിട്ടുള്ളവർക്ക് മാറുന്നുണ്ട്, പൊതുവെ ഉള്ള കാര്യം ഞാൻ പറയുക. അവിടെയാണ് എന്താണ് ആശ്രമകർമ്മങ്ങൾ എന്നൊക്കെ ഭാഷ്യകാരൻ പറയുന്നത് എന്ന് മനസ്സിലാകും. എന്താണ് ആശ്രമകർമ്മങ്ങളൊക്കെ തീരുമാനിക്കുമ്പോഴേ എന്താണ് സ്വധർമ്മം എന്ന് തീരുമാനിക്കാൻ പറ്റും. അതൊക്കെ തീരുമാനിച്ച് കർമ്മം ചെയ്യുന്നിടത്ത് ഒരാൾ എന്ത് ചെയ്യണം, എന്ത് വേണ്ട എന്നുള്ള ബോധമുണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ട് അരുതാത്തത് ചെയ്യുമ്പോഴാണ് രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ടാകും. എന്താണ് എന്ന് തിരിച്ചറിയാൻ വയ്യാതെ പ്രവർത്തിക്കുമ്പം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ചെയ്യും. അപ്പോൾ പിന്നെ രാഗദ്വേഷങ്ങൾ വർദ്ധിക്കാതെ, പിന്നെ സാഹചര്യങ്ങളും അങ്ങനത്തെ സാഹചര്യങ്ങളാണ്. എല്ലാം ഒരു അലങ്കാരങ്ങൾ എന്നുള്ളതിനപ്പുറം പ്രായോഗികമായി ഇന്നത്തെ ചുറ്റുപാടുകളിൽ അത്ര ഫലപ്രദമായി കാണുന്നില്ല. അത് എന്തെങ്കിലും എന്താണ് ഒരു ശുഭാപ്തി വിശ്വാസം കാണാത്തോണ്ട് പറയുന്നതല്ല, അങ്ങനെ പറയുന്നില്ല. ഒരു യാഥാർത്ഥ്യം അങ്ങനെയാണ്. അങ്ങനെ കാണുന്നില്ല. പിന്നെ ശുഭാപ്തി വിശ്വാസം മനുഷ്യന് വേണം. പ്രാപ്തി വിശ്വാസം ഉണ്ടായാൽ അതിനനുസരിച്ച് ഫലവും ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് ഫലം ഉണ്ടായില്ലെങ്കിൽ മനുഷ്യന് സ്വാഭാവികമായിട്ടും അത് നഷ്ടപ്പെടും, നിരാശയുണ്ടാവും അല്ലേ. അതുകൊണ്ട് പറയുന്നു സത്യത്തെ അംഗീകരിച്ചേ മതിയാവും. അങ്ങനെ ഇന്നത്തെ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന കർമ്മങ്ങൾ തന്നെ, കർമ്മങ്ങൾ കൊണ്ട് തന്നെ, പക്ഷെ ഒരു വ്യവസ്ഥയിൽ, സമൂഹ വ്യവസ്ഥയിൽ വ്യവസ്ഥാപിതമായ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ അഭിപ്രായമായിട്ട് നിങ്ങൾ എടുക്കണ്ടാവും, നിങ്ങൾക്ക് സമ്മതമുണ്ടെങ്കിൽ സ്വീകരിക്കാം. പ്രായോഗികമാണോ അല്ലേ എന്നുള്ളത് അവനോ തീരുമാനിച്ചാൽ മതി. അത് എന്റെ അഭിപ്രായമായിട്ട് പറയണ്ട, എന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞാൽ പിന്നെ അത് മാറിപ്പോ. ലോകത്തെങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. കർമാനുഷ്ഠാനം കൊണ്ട് എത്ര പേര് എത്രമാത്രം ചിത്തശുദ്ധി ഉണ്ടാകുന്നു എന്ന് അവരവർ അവരവരുടെ ഉള്ളി നോക്കിയിട്ട് തീരുമാനിക്കും. രാഗദ്വേഷങ്ങളൊക്കെ എത്ര മാറുന്നു എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ പറയുകയാണ്, പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ആർക്കും ഓപ്ഷനില്ല, ഇന്നത് ചെയ്യാം എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. പറ്റുമോ? എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യുമെന്ന് ആർക്കെങ്കിലും തീരുമാനിക്കാൻ പറ്റും? ഞാൻ പറയുന്നു ഇന്നത് ചെയ്യണമെന്ന്, ചെയ്യാൻ പറ്റും. അല്ല, ഇന്ന് മനുഷ്യൻ പ്രവർത്തിക്കുന്നതൊക്കെ ഓരോരോ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ അനുസരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു വ്യവസ്ഥാപിതമായ കർമ്മങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എന്നയാൾ എന്നത് ചെയ്യണം. അതുകൊണ്ട് അപ്പോൾ എന്നെ ആശ്രമത്തിൽ ഇന്നത് ചെയ്യണം, അതാണ് ആ ഒരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ പറഞ്ഞത്. പക്ഷെ ഇന്നങ്ങനെയാണോ? സാഹചര്യങ്ങളൊക്കെ മാറിയിരിക്കുമ്പം എല്ലാവരും ഇന്ന് കർമ്മങ്ങൾ ചെയ്യുന്നത് അവനവൻ്റെ ചുറ്റുപാടുകൾ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. അതേതെങ്കിലും ഒരു വ്യവസ്ഥ വിധി അനുസരിച്ചിട്ടല്ല. വിധി എന്നൊക്കെ നമുക്കിങ്ങനെ ശാസ്ത്ര ചർച്ചയിൽ ഓർക്കാമെന്നുള്ളതല്ലാതെ ഒന്നും പ്രായോഗികമായിട്ടൊന്നും. അപ്പൊ സാഹചര്യങ്ങൾ വരുന്ന അനുസരിച്ച് വരുന്ന കർമ്മങ്ങൾ ചെയ്യുന്നു, അത് ഇന്ന് സാധ്യമാകും. ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞതും ഇന്ന് നടക്കുന്നതും രണ്ടും മനസ്സിലാകും. അല്ലെങ്കിൽ ഏതെങ്കിലും സ്വപ്ന ലോകത്തായിപ്പോയി ജീവിക്കുന്നു. അപ്പൊ പിന്നെ എന്താണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് വന്നുചേരുന്ന കർമ്മങ്ങൾ, അതീ പറയുന്ന പോലെ ആശ്രമകർമ്മങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. അത് നേരെ ചെയ്യുക, കഴിയുന്നത്ര ചെയ്യാൻ ശ്രമിക്കുക, രാഗദ്വേഷങ്ങൾ ഒഴിവാക്കി ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ ഒരാൾ വിജയിച്ചാൽ ശരി. അതിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ എന്നെ പറയാൻ പറ്റും. അവിടെയാണ് ഈ പറയുന്നത് കഷായേ കർമ്മഭി പക്വേ. കർമ്മങ്ങളെ കൊണ്ട് ഈ പറയുന്ന സാധനങ്ങളെല്ലാം പാകപ്പെട്ട് കഴിഞ്ഞാൽ അത് അവരവരെ തീരുമാനിക്കുന്നുണ്ട്, വേറൊരാൾക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഉള്ളിലിരിക്കുന്ന രാഗദ്വേഷങ്ങളെല്ലാം പാകപ്പെട്ടിരിക്കുകയാണ്, അത് മറ്റൊരാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, അവനോട് തീരുമാനിക്കണം. അപ്പോൾ പിന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, രാഗദ്വേഷങ്ങളൊന്നും കുറയുന്നില്ല എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നു. കുറയുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട രീതിയിലാണ് ചെയ്യുന്നത്, ഇത്രയേ ഉള്ളൂ. ഭക്ഷ്യകാരം തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് വാസന രാഗദ്വേഷാദി ബീജം മണ്ടുക്കെ കാരികയിൽ അങ്ങനെ വ്യാഖ്യാനിച്ചു. വാസന അങ്ങനെയൊക്കെ അത് അങ്ങനെ ഒരു സാങ്കേതിക പദമാണ്. ശരിക്കും നമ്മൾ പറയാറില്ലേ കഷായം എന്ന് പറയുന്നു ആയുർവേദത്തിൽ കഷായം. അതെന്താണ്? എല്ലാം കൂടെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന സാധനം. കഷായം കണ്ടാലും കലങ്ങിയിരിക്കും, കുടിച്ചാലും കവർപ്പായിരിക്കും. അതതിൻ്റെ ഗുണങ്ങൾ സ്വഭാവം വെച്ചുകൊണ്ട് പറയുന്നതാണ്. അതുപോലെ അന്ധകരണത്തിലും കഷായമുണ്ട്, അത് കലങ്ങിയിരിക്കുന്നു. അത് കർമ്മം കൊണ്ട് പക്വമായി കഴിഞ്ഞാൽ അത് തന്നെ ബ്രഹ്മജ്ഞാനമൊന്നും വേണ്ട. കഷായങ്ങൾ പക്വമായി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ശാന്തി സമാധാനം എല്ലാം ഉണ്ടാവും. ഇത് കഷായം എന്ന് പറയുന്നത് കലങ്ങിയിരിക്കുന്ന സാധനമല്ലേ, അത് തെളിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതുപോലെ ചിത്തം പ്രസാദിക്കും. ചിത്തപ്രസാദം എന്ന് പറയുമ്പോൾ പൂജാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പ്രസാദമല്ല, മനസ്സിന്റെ ശാന്തി സമാധാനം. ഇതൊക്കെ അതാണ് എന്റെ അടയാളം. അപ്പോ കർമ്മം ചെയ്യുന്നു, അശാന്തമായി തന്നെ കർമ്മം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥമുണ്ട്, അത് ശരിയാവുന്നില്ലെന്നാണ്. ഇവിടെ ഇതിനെ തന്നെ വ്യാഖ്യാനിക്കും പറയും, ഭാമതികാരനെ വ്യാഖ്യാനിക്കും, അതിന്റെ വ്യാഖ്യാതാക്കൾ പറയും. ബ്രഹ്മത്തിന്റെ സ്വഭാവം തന്നെ എന്താണ്? ശാന്തം. ശാന്തം എന്ന് പറഞ്ഞാൽ എന്താ? ശമു ഉപശമി. ഈ സാംസാരിക ധർമ്മങ്ങളെല്ലാം ഉപശമിച്ചിരിക്കുന്നു, ശാന്തമായിരിക്കുന്ന അതാണ് അതിൻ്റെ സ്വഭാവം. അതാണ് ബ്രഹ്മത്തിൻ്റെ സ്വഭാവം. ആ ബ്രഹ്മത്തെ കുറിച്ച് കേട്ടാലോ അറിഞ്ഞാലോ ഒരാൾക്ക് ശാന്തി വരേണ്ടതാണ്. കാരണം അതിൻ്റെ സ്വരൂപം തന്നെ ശാന്തം എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ കേൾക്കുകയോ കേട്ടാൽ മതി, അറിഞ്ഞാൽ മതി, അയാൾക്ക് ശാന്തി വരേണ്ട. അങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത്. അതാണ് വിശദീകരിക്കുന്നില്ല, അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്, അതാണ് ശാന്തമാണ്. മറിച്ച് ഇവിടെ എന്തൊക്കെ അഭ്യാസം ചെയ്താലും ശരി, കർമ്മയോഗമായാലും ശരി, ഭക്തിയോഗമായാലും ശരി, ഇനി സാക്ഷാത് യോഗമായാലും ശരി, അല്ലെങ്കിൽ തത്വവിചാരമായാലും ശരി, ഈ ചെയ്യുന്നവന് ശാന്തി സമാധാനം ഇല്ലെങ്കിൽ, ഉറക്കമില്ലെങ്കിൽ എന്താ അതിൻ്റെ അടയാളം? അതിൻ്റെ അടയാളം ഒന്നും ശരിയല്ലെന്നാണ്. അതുകൊണ്ട് ശാന്തിക്ക് വേണ്ടി പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. ശാന്തമായതിനെക്കുറിച്ച് അറിഞ്ഞാൽ അവൻ്റെ മനസ്സ് ശാന്തമാകും എന്നാ പറയുന്നു. അത് പറയുന്ന എന്തിന്? എന്തിനാ ശമതമാദികളൊക്കെ സ്വീകരിക്കുന്നു? തത്വജ്ഞാനി ശമതമാദികൾ സ്വീകരിച്ച് പ്രത്യേകിച്ചൊന്നും സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാം ശാന്തമാണ്, അത് അനുവർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ കർമ്മങ്ങളെ കൊണ്ട് ഇത് പക്വമായി കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഇവിടെയും എന്താണ്, ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിനുവേണ്ടിയൊക്കെ ശ്രമിക്കുന്നു. നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറയുമ്പോൾ തന്നെ എന്ത് വരുന്നു? ഇതിനെക്കുറിച്ച് അറിയുന്നു, നിത്യമായ ഒന്നിനെക്കുറിച്ച് അറിയുന്നു. അറിഞ്ഞിട്ടാണ് അവൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവന് ശാന്തി ഉണ്ടാകേണ്ടതാണ് മനസ്സിന്. അത് ഏറ്റവും പ്രധാനം, പ്രാഥമികം. അപ്പോൾ അത് കാണാത്തത് കൊണ്ടാണ് പറയുന്നത് ഇതൊന്നും ചെയ്തിട്ട് കാര്യമായ പ്രയോജനമൊന്നും കാണുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശാന്തി ഒരിടത്തും കാണുന്നില്ല, അശാന്തിയാണ്. അശാന്തസ് പുതസുഖം, ശാന്തിയില്ല സുഖവും. ആധ്യാത്മികതയുടെ പേരിൽ എന്തൊക്കെ തലവ് തിന്നാലും ശരി, ശാന്തിയും സുഖവും ഇല്ലെങ്കിൽ ഒന്നുമില്ല, സീറോയാണ്. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിയുമോ? അത് തന്നെ ഏറ്റവും വലിയ നേട്ടം. ഗാഠനിദ്ര എന്ന് പറയുന്നത് എത്ര പേർക്കുണ്ട്? അശാന്തമായതുകൊണ്ടാണ്. അതാണ് കഷായെ കർമ്മഭിപക്വേ. കഷായങ്ങൾ കർമ്മങ്ങളെ കൊണ്ട് പാകപ്പെട്ടു കഴിഞ്ഞാൽ തത്വ ജ്ഞാനം പ്രവർത്തത്തെ, ജ്ഞാനം പിന്നെ പ്രവർത്തിച്ചോളും. എന്നുവെച്ചാൽ ജ്ഞാനം അതിലെ ദോഷങ്ങളൊക്കെ മാറി സമ്യക് ജ്ഞാനമായി മാറും. അതാണ് ജ്ഞാനത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നിത്യവുമാദ്യ. അവിടെയൊക്കെ ഭാഷ്യകാരൻ പറയുന്നു ഇവിടെയെല്ലാം ആശ്രമകർമ്മങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. ഭാഷ്യകാരൻ പറയുന്നിടത്തെല്ലാം ഈ കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ വർണ്ണ ആശ്രമ കർമ്മങ്ങളെന്ന് പറയും. അതിലന്നെ വർണ്ണം ആശ്രമം എന്നൊക്കെ പറയുന്നിടത്ത് സാമൂഹികമായി എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലും ശരി, അത്തരം കർമ്മങ്ങൾക്ക് ഒരു വ്യവസ്ഥയുണ്ട്. ആ ദോഷങ്ങൾ ഇപ്പോൾ എല്ലാത്തിനും ഉണ്ടല്ലോ, ഇന്നത്തും ഉണ്ട് ദോഷം. ആ വ്യവസ്ഥയെന്ന് പറയുന്ന വിധി നിന്നാരുന്നത് ചെയ്യണം. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ വിധിച്ചിരിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ അവർക്ക് ശാന്തി ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് കർമ്മങ്ങളെ ഒഴിവാക്കാൻ കഴിയത്തില്ല. അല്ലാതെ കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു സർവാപക്ഷ യജ്ഞാതിശ്രുതേ. യജ്ഞാതിശ്രുതി യജ്ഞേന ദാനേന തപസ. ഇതുകൊണ്ട് മനസ്സിലാക്കാം യുദ്ധയിൽ സർവകർമ്മങ്ങളെയും അപേക്ഷിക്കുന്നുണ്ട്. അവിടെ പിന്നെ അശ്വതം എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ അശ്വതം എന്ന് പറഞ്ഞിരിക്കുന്നത്? അശ്വതിരി യോഗ്യതാ നിദർശനം. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിനെ കുറിച്ചാണ്. യോഗ്യത ദൃഷ്ടാന്തമാണ് ഈ പറയുന്നത്. എങ്ങനെ? യഥാച യോഗ്യതാവശേന അശ്വ ലാംഘലാകർഷണയുജ്യതേ രഥചര്യായം തുയുജ്യതേ. എവിടെ ഏതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കുതിരയെ കൊണ്ടുവന്ന് കലപ്പയിൽ കെട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതിന് കുതിരയെ കെട്ടി ഉഴാൻ പറ്റത്തില്ല, കാരണം ഓവർ സ്പീഡാണ്. അത് നാട്ടിലുള്ള എല്ലാ വയലും ഉഴുതു മറിക്കും. അതിനെ കൊണ്ടുവന്ന് അതിൽ കെട്ടിക്കഴിഞ്ഞ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനെവിടെയാ? രഥത്തിൽ ബന്ധിക്കും. രഥം എന്ന് പറയുമ്പോൾ അതൊരു വെയിറ്റുള്ള സാധനമാണ്. അതിനെ ശരിയായ രീതിയിൽ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുക. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഥവുമുണ്ട്, കുതിരയുമുണ്ട്, കലപ്പയുമുണ്ട്, കാളയുമുണ്ട്. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. കാളയെ കൊണ്ടുവന്ന് രഥത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സമയത്ത് എത്താൻ ഒക്കത്തില്ല. അത് വലിക്കും, പക്ഷെ അത് അതിന്റെ സൗകര്യത്തിനൊക്കെ പോകത്തുള്ളൂ. കാള വണ്ടി കെട്ടുന്നില്ല എന്ന് ചോദിക്കും, അത് പറ്റും. പക്ഷെ രഥത്തിന്റെ കാര്യം ഇവിടെ പറയും, കുതിര വലിക്കുന്നു, വേഗത്തിൽ സഞ്ചരിക്കണമെങ്കിൽ അത് കുതിരയെ തന്നെ കെട്ടണം. അതിൽ കെട്ടിക്കഴിഞ്ഞാൽ കുതിരയ്ക്ക് നിയന്ത്രണവും വരും, മര്യാദയ്ക്ക് അത് പോവും, വെയിറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിവേചനം അവിടെ ആവശ്യമാണ്. അതുകൊണ്ട് കർമ്മങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ആവശ്യമുണ്ട്. രഥചര്യയിൽ കുതിര എന്നതുപോലെ, അല്ലെങ്കിൽ കലപ്പയ്ക്ക് കാള എന്നതുപോലെ, തത്വജ്ഞാനത്തിന് മുമ്പ് ഇതൊക്കെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്തെല്ലാം വരും. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം, ചെയ്യേണ്ട രീതിയിൽ കർമ്മങ്ങൾ ചെയ്യണം. അതാണ് യോഗ്യതാ നിദർശനം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ എൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനുശേഷം കുതിരയും വേണ്ട, കാളയും വേണ്ട, ഇതൊന്നും വേണ്ട, കലപ്പയും വേണ്ട, രഥവും വേണ്ട. പിന്നെയുള്ള കാര്യങ്ങൾ സ്വയം സ്വാഭാവികമായി പൊക്കോളും. യഥാച യോഗ്യതാവശേന അശ്വനലാംഗല ആകർഷണേ, കലപ്പ വലിക്കുന്നത് ലാംഗല ആകർഷണം. നയുജ്യതേ, കുതിരെ അതിനെ യോജിപ്പിക്കുന്നില്ല. യുജ്യത്തെ ഏതാ യുജ് യുജു യോഗി എന്നുണ്ടോ? യുജിറ്റ് ഏത് ഗണത്തിലാ വരുന്നു? ദിവാദിയിൽ വരും. യുജി യോഗി ദിവാദി പഠിച്ചോ? നിങ്ങൾ പഠിച്ചോ? ഏത്? ആ രുദ്ധാദി യുജി യോഗി രുദ്ധാദിയിലാണ്. അപ്പൊ അതിൻ്റെ രൂപം എങ്ങനെയാ വരുന്നത് എന്നാണ്? രുദാദിയിലെ യുജ്യതയിൽ നിന്ന് രൂപം വരും. അങ്ങനെ യുനക്തി യുക്തഹ യുഞ്ചന്തി അങ്ങനെയല്ലേ വരത്തുള്ളൂ. അവനിവിടെ യുജ്യതയിൽ നിന്ന് കിടക്കുന്നത് ഇത് കർമ്മണി പ്രയോഗം. കർമ്മണിയിലാണ് അശ്വഹ യുജ്യത്തെ. യുജിതാത് രണ്ടുമുണ്ട്, യുജ സമാധവും എന്ന് പറയും. അത് ദിവാദിയിൽ അത് യുജ്യത്തെ എന്ന് വരും. അത് യുജ്യത എന്ന് തന്നെ വരുന്നത് കർത്തരിയിൽ. അതാണ് സമാധി. ചിത്തവൃത്തി നിരോധ യോഗ എന്നൊക്കെ പറയുന്ന അവിടെ അതാ ഉപയോഗിക്കുന്നു. യുജിരി യോഗി എന്ന് പറയുന്നത് യുനക്തി യോജിപ്പിക്കുക, വേറെ അർത്ഥം. അപ്പൊ ഇവിടെ യോജിപ്പിക്കുന്ന അർത്ഥത്തിലാണ്. പക്ഷെ കർമ്മണീന്ന് വരുമ്പോൾ യുജ്യതയെ തിരിച്ചറിയാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ദിവാദിയിൽ വന്നാലും എങ്ങനെ ഇരിക്കും യുജ്യതെ? അത് കാണുമ്പോൾ ഇത് ദിവാദിയാണോ കർമ്മണിയാണോ സംശയം. അപ്പോൾ വാക്യം നോക്കണം. വാക്യം നോക്കുമ്പോൾ മനസ്സിലാവും എന്താണിത്? അശ്വ കർമ്മ. ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കണം. നോക്കി അർത്ഥ അത് ആ നിയമങ്ങൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് വാക്കി നോക്കിയിട്ട് ശരിയായിട്ട് അർത്ഥം പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നോക്കിയിട്ട് വായി തോന്നിയത് പറയുന്നതല്ല വ്യാഖ്യാനം എന്ന് പറയുന്നു. യോഗ്യതാവശേന അശ്വോ നലാങ്കലാകർഷണ യുജ്യതേ രഥചരിയായ യുജ്യതേ രഥചരിയിൽ എന്ത് വരുന്നു അത് യുജ്യതേ യോജിക്കുന്നു എന്നർത്ഥം. കൃഷക കർത്താവിനും കൂടെ ചേർക്കണം. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഏവം ആശ്രമകർമാണി വിദ്യയാ ഫലസിദ്ധുവിന് അപേക്ഷ്യന്തേ ഉത്പത്തോച അപേക്ഷ്യന്തേ. അതുകൊണ്ട് ആശ്രമകർമ്മം, അതുകൊണ്ടാണ് ഭാഷകാരൻ കർമ്മം കർമ്മം എന്ന് പറയുമ്പോൾ എല്ലാം പറയുന്നത് എന്താണ് ആശ്രമകർമ്മം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ആശ്രമകർമ്മങ്ങളുണ്ടോ? ഇന്ന് ആശ്രമകർമ്മങ്ങൾ എന്നുവെച്ചാൽ ഭാഷകാരൻ പറഞ്ഞ ആശ്രമകർമ്മങ്ങളൊന്നും ഇന്നില്ല, അതല്ല. കാലം പോയി. കാരണം ആശ്രമങ്ങൾക്ക് വ്യവസ്ഥയില്ല, അപ്പൊ ആശ്രമകർമ്മങ്ങൾക്കും വ്യവസ്ഥയില്ല. കാലത്ത് കൊണ്ടുവന്ന മാറ്റം ആശ്രമകർമ്മമാണ്. വിദ്യയാ ഫലസിദ്ധുവിന് അപേക്ഷ്യന്തേ. ഫലസിദ്ധിയിൽ വിദ്യയാ നപേക്ഷ്യന്തി, വിദ്യ അപേക്ഷിക്കുന്നില്ല എന്നർത്ഥം. ഏതിനെ? ആശ്രമ കർമ്മങ്ങളെ വിദ്യ അപേക്ഷിക്കുന്നില്ല. വിദ്യാദ്വാര എന്നർത്ഥം. വിദ്യ അതിൽ നിന്നും അപേക്ഷിക്കുന്നില്ല. ഉത്പത്തോച്ച അപേക്ഷ്യന്തി, പക്ഷേ വിദ്യ തന്നെ എന്ത് ചെയ്യുന്നു? വിദ്യയാ സ്വോത്പത്തവും ആശ്രമകർമാണി എന്നർത്ഥം. സിദ്ധാന്തം ഇതിനെ തന്നെ വിശദീകരിക്കുകയാണ് അടുത്ത സൂത്രത്തിൽ. ശമാദമാദ്വിഭേദ സ്യാത് തഥാപി തദ്വിധേഹേ തദ്ംഗതയാ തേഷാം അവശ്യ അനുഷ്ഠേയത്വ ഏതു കശ്ചിത് മന്യത യജ്ഞാദീനാം വിദ്യാസാധനഭാവോ ന ന്യായോ വിദ്യഭാവ. യജ്ഞേന വിവിധിഷന്തിത്യവം ജാതീയകാ ഹി ശ്രുതിഹി അനുവാദസ്വരൂപ വിദ്യ അഭിഷ്ടവപര. അഭിഷ്ടവം എന്ന് പറഞ്ഞ സ്തുതി സ്തവം തന്നെ അഭി വന്നുകൊണ്ട് എന്ത് ചെയ്തത്? ഷത്വമം. ഷത്വം എന്നപ്പോ എന്തായി? അഭിഷ്ടവം സ്തവം തന്നെ. ഇത് കശ്ചിത് മന്യത. അപ്പൊ നിങ്ങൾ സാമാന്യമായി എല്ലാം പഠിച്ചിരിക്കുന്നു, പഠിപ്പിച്ചിടത്തോളം. ഇപ്പൊ പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് തരാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ആർക്കും ഇതൊന്നും വായിച്ച് പറ്റിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. കേൾക്കുമ്പോൾ കുറച്ച് മനസ്സിലാവും ഇതൊക്കെ ഇങ്ങനെയാണെന്ന്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇനി ഞാനല്ല വേറെ ആരെങ്കിലും ഇവിടെ വന്നിരുന്നാലും എളുപ്പം വിഡ്ഢിയാക്കാൻ പറ്റത്തില്ല. പഠിച്ചവര് അല്ലാത്തവര് കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഇതി കശ്ചിത് മന്യേത, ഇനി ആരെങ്കിലും അങ്ങനെ കരുതുകയാണ്. എങ്ങനെ? യജ്ഞാധീനാം വിദ്യാസാധനഭാവോന്യോ. യജ്ഞാദികൾക്ക് വിദ്യയുടെ സാധനഭാവം ന്യായ എന്നാണ്. അതത്ര ന്യായമല്ല, ന്യായമല്ല, ന്യായം അതല്ല എന്നാണ്. എന്തുകൊണ്ട് വിദ്യാഭാവ അത് വിധിച്ചിട്ടില്ലല്ലോ. വിദ്യയ്ക്ക് സാധനമാണ് യജ്ഞം എന്നുള്ള കാര്യം വിധിച്ചിട്ടില്ല വേദത്തിലുള്ളടത്ത്. യജ്ഞം കൊണ്ട് സ്വർഗം വിധിച്ചിട്ടുണ്ട്, യജ്ഞം കൊണ്ട് ജ്ഞാനം അത് വിധിച്ചിട്ടില്ല ഒരിടത്ത്. പിന്നെ എന്താണ് നിങ്ങളിങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്? യജ്ഞവും വിദ്യയ്ക്ക് സാധനമാണ് സർവാപേക്ഷ. എന്താ അങ്ങനെ പറയാൻ കാരണം? യതി കശ്ചിൻ മന്യേത, യജ്ഞാദീനാം വിദ്യ സാധനഭാവം ന്യായോ. വിദ്യാഭാവ വിധിയില്ലാത്തതുകൊണ്ട് പറയുന്നു. ഇതുവരെ പറഞ്ഞ എന്താണ്? യജ്ഞേന വിധിഷന്തി. അതിൽ നിന്ന് മനസ്സിലായില്ലേ? യജ്ഞം വിദ്യയ്ക്ക് സാധനമാണ്. അതല്ലേ പറഞ്ഞു സർവാപേക്ഷ എന്ന് പറഞ്ഞല്ലേ. വിദ്യയ്ക്ക് എന്ത് സാധനമാകാം ഏതെങ്കിലും തരത്തിൽ? അയ്യോ നിഷിദ്ധം ആ സാധനമാവും. ഓ ത്യജിക്കുന്നതിലൂടെ അത് സാധനമാണ്. വേണ്ടാത്ത ചെയ്യാത്തതുകൊണ്ടാണ് തല്ലുകൊള്ളാതിരുന്നത്. അപ്പൊ തല്ലുകൊള്ളാതിരുന്നതിന് സാധനം എന്താ? ചെയ്യാതിരുന്നതാണ്. അതുപോലെ ഒരുപാട് ദുരധിഷ്ഠങ്ങളും നരക അനുഭവങ്ങളും എല്ലാം ഒഴിവാക്കാൻ പറ്റിയില്ലേ? അത്രയും അന്ധകരണത്തിന് പുണ്യത്തിന് സ്ഥാനം കൊടുക്കാൻ പറ്റിയില്ലേ? അല്ലെങ്കിൽ അവിടെ പാപവും കയറി വന്നാലേ? അപ്പം നിഷിദ്ധങ്ങൾ ഒഴിവാക്കുന്നത് സാധന തന്നെയാണ്. എന്തിനു സാധനം? വിവിധിഷയ്ക്ക് അത് സാധനമാണ്, സാധനമല്ലാതെ. അത് ആ തരത്തിൽ ചിന്തിച്ചാൽ സർവത്തെയും ഉപേക്ഷിക്കുന്നു. കാമ്യകർമ്മങ്ങൾ എങ്ങനെ സാധനമാകും? ഒഴിവാക്കണമെന്നില്ല, അനുഷ്ഠിച്ചാലും സാധനമാകും. അതാണ് ശ്രുതിയിലും പറയുന്നത്. അതെങ്ങനെ സാധനമാകുമെന്ന്? എന്നാണോ പറയുന്നത്? എങ്ങനെയാ പറയുന്നത്? എന്നാണോ പറയുന്നത്? എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് കാമ്യങ്ങൾ എങ്ങനെ സാധനമാകുന്നു. പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ല. അതെങ്ങനെ സാധനമാകുന്നു? ക്രമമുക്തിയിൽ സാധനം. കാമ്യകർമ്മങ്ങൾ അതായത് കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവന് ഗതാഗതം കാമകാമാലഭന്തേ. അവന് ഗതാഗതമുണ്ടാവും. അത് അനുഭവിക്കുമ്പോൾ അവൻ എന്തുണ്ടാവുന്നു? അതിന് വൈരാഗ്യം ഉണ്ടാവുന്നു. ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ഇതിനൊരു അവസാനമില്ല. അങ്ങനെ അതും അവൻ എന്ത് ചെയ്യുന്നു? എല്ലാം കുറച്ച് കഴിയുമ്പോൾ മടുക്കും, അവിരക്തി ഉണ്ടാവും. ആ രീതിയിൽ അപ്പോ അതുകൊണ്ട് അത് പല ഭാഗത്തും പറയുന്നുണ്ട്. നിർവിദ്യ അതെല്ലാം പറയുന്നതാണ്. പരീക്ഷ ലോകാൻ അത് തന്നെയാണ്. ആ അതേ തന്നെ പരീക്ഷ ലോക. അതെല്ലാം ചെയ്തു നോക്കി ഇതൊക്കെ ഇങ്ങനെ തിരിച്ചു ഇത് വീണ്ടും ഇതാണല്ലോ ആവർത്തിക്കുന്നത്. ഫലത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് ആവർത്തിക്കുകയാണല്ലോ, പിന്നെ ഇതെന്തിനാ ചെയ്യുന്നു, എന്നാൽ ഇത് വിടാം, അങ്ങനെ ഒരു ചിന്ത എന്നെങ്കിലും വരും. അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴാണ് ത്യജിക്കുന്നത്. നാസ്ത്യകൃത കൃതേന നിർവേദം എന്നൊക്കെ പറയുന്നതാണ്. ആ ശരി, ഇപ്പോ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇതുവരെ പോയതും വന്നതൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ വിവേകം അവിടെ ഉപയോഗിക്കുന്നു. കാരണം കർമ്മം കർമ്മത്തിന്റെ ഫലം എന്ന് ശ്രുതി വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ന കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നു. പിന്നെ എന്താണ് അതിന്റെ ഫലം? ക്ഷയിക്കുമെന്നും പറയുന്നു. അങ്ങനെ ക്ഷയിക്കുമെന്ന് പറയുമ്പോൾ അവിടെ അവൻ എന്ത് ചെയ്യുന്നു? ഇത് വിചാരം ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കർമ്മം ചെയ്തിട്ട് കാര്യമുണ്ട്. ഞാൻ ഇതിനകം തന്നെ പലതവണ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഫലങ്ങൾ അനുഭവിച്ചു. അപ്പോൾ ഇതുകൊണ്ട് കാര്യമില്ല എന്ന് വർത്തമാന ജന്മത്തിൽ നാസ്ത്യകൃത കൃതേന എന്നുള്ള വിവേകം ഉണ്ടാകുന്നു. അപ്പൊ അതെല്ലാം അനുഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുകയാണെങ്കിൽ ഇതെല്ലാം പൂർവ്വജന്മങ്ങളിൽ അനുഭവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബോധം കൊണ്ടാണ് അയാൾക്ക് നിർവേദം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം സർവവും ഒരു തരത്തിലെങ്കിൽ വേറൊരു തരത്തിൽ വിദുഷ സർവത്തിനെ അപേക്ഷിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇവിടെ ചോദ്യം, യജ്ഞേന വിദുഷന്തി ദേവൻ ജാതീയ കാഹി ശ്രുതി, ഇത്തര ശ്രുതികൾ യജ്ഞേന വിദുഷന്തി അനുവാദ സ്വരൂപ, ഇത് കേവലം അനുവാദമാണ് എന്നാണ് പറയുന്നത്. വിദ്യ അഭിഷ്ടപര എന്ന് വെച്ചാൽ ഇത് കേവലം അർത്ഥവാദമാണ്. ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ബോധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അർത്ഥവാദം എന്ന് വെച്ചാൽ അതിൽ നിന്ന് പ്രത്യേകിച്ച് സ്തുതിക്കുന്നു അത്രം മാത്രം, അല്ലെങ്കിൽ നിന്ദിക്കുന്നു. അതിനപ്പുറം അതുകൊണ്ട് വിശേഷിച്ച് പറയുന്നില്ല എന്നത് ചെയ്യണം. നീ യജ്ഞങ്ങൾ അനുഷ്ഠിച്ച് അതിലൂടെ ചിത്തശുദ്ധിയെ സമ്പാദിക്കൂ എന്ന് വിധിക്കുന്നില്ല. വിധിക്കാത്തിടത്തോളം കാലം വൈദികനൊന്ന് അനുഷ്ഠേയമല്ല, കർത്തവ്യമല്ല. അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന യജ്ഞാദി വിധിപ്പര പറയുന്നു. ഇതൊന്നും യജ്ഞാദി വിധിപരമല്ല. യജ്ഞേന വിവിധിഷന്തി എന്ന് പറയുന്നിടത്ത് വിവിധിഷയ്ക്ക് വേണ്ടി യജ്ഞത്തെ വിധിക്കുന്നില്ല എന്ന് പൂർവപക്ഷം.